ശരീരാനാത്മവിദാംഭോഗ്യതാംസയതി യോ അസൗ അന്യോഹം അസ്മീതി ന സവേദ യഥാ പശുരേ വംസദേവാനാം ഇതി സച അസ്മിന്നപി ലോകേ ഇഷ്ടാദ്ഭി കർമ്മഭി പ്രീണയൻ. പശുദേവനോപകരോതി അമിഷ്ണവി ലോകേ തദുപജീവി തദാദിഷ്ടം ഫലം വഭുഞ്ചാന പശുവത് ദേവാനാം ഉപകരോതി ഗമ്യത. ഇവിടെ പറയുന്നത് വൈദികമായ കർമ്മങ്ങളെക്കുറിച്ചും ഉപാസനകളെക്കുറിച്ചുമാണ്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നവർ ദേവതകളെ പ്രീതിപ്പെടുത്താനാണ് കർമ്മം ചെയ്യുന്നത്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടണം. അത് മാത്രമല്ല, ഇവിടെയും ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് ഫലങ്ങൾ ഉണ്ടാകണം. രണ്ടുമുണ്ട്, ഇവിടെയും ഫലം കിട്ടണം, അവിടെയും ഫലം കിട്ടണം. അപ്പൊ ദേവതകളെ അങ്ങനെ ആരാധിച്ചാൽ കർമ്മങ്ങളിലൂടെ അവർ ഫലം കൊടുക്കും. ആ ഫലങ്ങൾ ഇവിടുത്തെ ഫലങ്ങളോടൊപ്പം തന്നെ സ്വർഗവും കിട്ടും. രണ്ട് തരത്തിലായാലും ശരി, ഈ കർമ്മം ചെയ്യുന്നവരും മൃഗങ്ങളെപ്പോലെയാണ്, ദേവതകളെ സേവിക്കുന്നവർ. അതിന് പ്രധാന കാരണം അവർ കാമന ഉള്ളതുകൊണ്ടാണ്, ഓരോ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ആഗ്രഹങ്ങൾ കൊണ്ട് ദേവതയെ സേവിച്ചു കഴിഞ്ഞാൽ മൃഗത്തെ പോലെയാണ്, ദേവത ഫലം കൊടുക്കും, മറിച്ച് ദേവത ഇവനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. വളർത്തു മൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെ പോലെ തന്നെ, പശുക്കളെയും മറ്റും പോലെ തന്നെ. ആണ് പറയുന്നത് സച അസ്മിന്നപി ലോകേ ഇഷ്ടാദ്വി കർമ്മഭി പ്രീണയൻ. ഒരു ഈ ലോകത്ത് ഇവിടെ ജീവിച്ചിരിക്കുമ്പം തന്നെ ഇഷ്ടാദി ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങൾ ഇതെല്ലാം ദേവതാപ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതിന് വ്യത്യാസമുണ്ട്. ഇതൊക്കെ പരിഷ്കരിച്ചെടുത്താണ് പിൽക്കാലത്ത് നമ്മളെ ഗീതയിലും മറ്റും പഠിക്കും. ഇവിടെ പറയുന്നു ഈശ്വരന്റെ പ്രീതിക്ക് വേണ്ടി കർമ്മം ചെയ്യണം. ഇതിനെ പരിഷ്കരിച്ചാണ് ഇവിടെ പറയുന്നത് ദേവതകളുടെ പ്രീതിക്ക് വേണ്ടി കർമ്മം ചെയ്യണം. അപ്പൊ അത് പിന്നീട് ഈശ്വര പ്രീതിക്കെന്നായി. ദേവതകളുടെ പ്രീതിക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ ദേവത തരുന്നതിനെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പശുപുത്രൻ ഒക്കെ ഇവിടെ തരും. പിന്നീട് അതിനെ പരിഷ്കരിച്ചപ്പോൾ പറഞ്ഞു ഈശ്വരന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം, ഈശ്വരന്റെ പ്രീതി മാത്രം, വേറൊന്നും ആഗ്രഹിക്കരുത്. ഇതൊക്കെ പരിവർത്തനപ്പെടുത്തിയതാണ് ഈ കാഴ്ചപ്പാടുകളൊക്കെ. അതിൻ്റെയൊക്കെ തുടക്കം ഇവിടെയാണ്. അപ്പോൾ പിന്നീട് വന്നപ്പോൾ കാഴ്ചപ്പാട് മാറി, ദേവതാപ്രീതി അല്ല ഈശ്വരപ്രീതിയാണ്, പിന്നെ ദേവതകൾക്കും മാറ്റം വന്നു. അവിടെ വൈദിക ദേവതകളുടെ സ്ഥാനത്ത് ഈശ്വരൻ തന്നെ ദേവതയായി. വിഷ്ണു എന്നും ശിവനും എന്നൊക്കെ പറഞ്ഞാൽ അത് ഈശ്വരൻ തന്നെ. അല്ല, ഇവിടെ പറയുന്നത് പോലെയുള്ള ഫലങ്ങളെ നൽകുന്ന ഇന്ദ്രനും രുദ്രനും ഒന്നുമല്ല, വേദത്തിൽ അങ്ങനെയാണ്, അവർ ഫലങ്ങൾ കൊടുത്ത് രക്ഷിക്കുന്നവരാണ്. അവിടെ മുക്തി എന്ന് പറയുന്ന സങ്കല്പമില്ലാതെ, മുക്തി എന്ന് പറയുന്ന സ്വർഗം തന്നെ, സ്വർഗത്തെ പ്രാപിക്കുന്നതാണ്. പിന്നെ അതിന് മാറ്റം വന്നു. ഇപ്പൊ സ്വർഗത്തെ പ്രാപിക്കുന്ന അല്ല മുക്തി, അവിടെ ഈശ്വരപ്രീതിക്ക് വേണ്ടി കർമ്മം ചെയ്യുക. രണ്ടും രണ്ട് രീതിയിലാണ്. ഗീതയിലും മറ്റും ഇത് രണ്ടും പറയുന്നുണ്ട്. പ്രജന്യാതജ്ഞസംഭവ എന്ന് പറയുന്നില്ലേ, ദേവന്മാരെ പ്രീതിപ്പെടുത്തിയ മഴ ഉണ്ടാവും, അവരുടെ അനുഗ്രഹം. മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ധാരാളം ധാന്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ വീണ്ടും ദേവന്മാരെ പ്രീതിപ്പെടുത്താം, പരസ്പരം ഭാവയുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് വൈദികമായ കാഴ്ചപ്പാടാണ്. അല്ലാതെ യജ്ഞം നടത്തിയ എങ്ങനെയാ മഴ പെയ്യുന്നു? ചിലർ വ്യാഖ്യാനിക്കുന്നു ഇവിടെ നിന്ന് പുക മേലോട്ട് പോയിട്ട് അത് മേഘമാകുന്നു, അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു. പുക പോയി മേഘമാകുന്നെങ്കിൽ മേഘവും പുകയുമായിട്ട് എന്താ പറ്റും? അപ്പൊ യജ്ഞങ്ങൾ ദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് ഇന്ദ്രനാണല്ലോ മഴയുടെ ദേവൻ, മഴ പെയ്യും, കൃഷിക്കാരൻ്റെ ധാരാളം ധാന്യങ്ങളെല്ലാം ഉണ്ടാവും. വീണ്ടും അവൻ കൃതജ്ഞത പ്രകടിപ്പിക്കാൻ വീണ്ടും യജ്ഞം ചെയ്യും. എന്റെ വിശ്വാസം ഇന്ദ്രന്റെ അനുഗ്രഹം കൊണ്ടാണ് മഴയുണ്ടായത്. ഇതാണ് പരസ്പരം ഭാവി എന്താന്ന് പറയുന്നത്. അതാണ് വൈദികമായ കാഴ്ചപ്പാട്, അത് തന്നെ. അതിനാണ് ഇവിടെ നിന്ദിക്കുന്നത്. അതിനെ ഒന്നുകൂടി പരിഷ്കരിച്ചിട്ടാണ് പിന്നെ കർമ്മയോഗമായ, അങ്ങനെ പാടില്ല, അങ്ങനെയുള്ള ഫലങ്ങളെയൊന്നും ആഗ്രഹിക്കാതെ ഈശ്വര പ്രീതിക്ക് വേണ്ടി, അല്ലെങ്കിൽ അതും ആഗ്രഹിക്കാതെ. ഭക്ഷ്യകാരൻ പറയുന്നത് ഈശ്വര പ്രീതി പോലും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക എന്ന് പറയും. കാരണം കാലം കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ സേവ, മറ്റുള്ളവരെ സേവിക്കുക, ഇതും കാലം കൊണ്ടുവന്ന മാറ്റമാണ്. ഈ സേവയെക്കുറിച്ച് പണ്ടും പറയുന്നുണ്ട്, വൈദികമായ വേദത്തിൻ്റെ സ്വാധീനത്തിലുള്ള കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. അത് വർണ്ണമായിട്ട് ബന്ധപ്പെട്ടാണ്. ശൂദ്രൻ എന്ന് പറയുന്നത് മറ്റു വർണ്ണങ്ങളെ സേവിക്കാനുള്ളവനാണ്. അപ്പൊ സേവ എന്ന് പറയുന്നത് ശൂദ്രന് മാത്രമുള്ളതാണ്. സേവിക്കുന്നവൻ ശൂദ്രൻ. എന്തിനാണ് സേവിക്കുന്നവൻ? സേവിച്ച് സേവിച്ച് സേവിച്ച് മരിക്കണം. അങ്ങനെ തന്നെയാണ് പുരാണങ്ങളിലും സ്മൃതികളിലൊക്കെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ്. അപ്പൊ അവന്റെ ജോലി സേവിക്കുക മാത്രം. മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ അടുത്ത് നല്ല ജന്മം കിട്ടും മരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അടുത്തൊരു നല്ല ജന്മത്തിന് വേണ്ടിയിട്ടാണ് അവൻ ശൂദ്രം മറ്റുള്ളവരെ സേവിക്കുന്നു, മറ്റു വർണ്ണങ്ങളെ സേവിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വിശ്വവന്നം രാജ്ഞാം. ക്ഷത്രിയന്മാരുടെ അന്നമാണ് വൈശ്യന്മാർ, വൈശ്യന്മാരുടെ അന്നമാണ് ശൂദ്രന്മാർ. ഇങ്ങനെ ഈ ക്രമത്തിൽ വരും. അപ്പോൾ പണ്ടത്തെ സേവ എന്ന് പറയുന്നു അതിനുവേണ്ടിയായിരുന്നു, മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടി താൻ സേവ ചെയ്യുക. അത് പിന്നെ പരിഷ്കരിച്ചിട്ടാണ് അത്, അങ്ങനെ സേവ ചെയ്യണം. അത് എന്തിന്? അവൻ്റെ ചിത്തശുദ്ധിക്ക് വേണ്ടി, അടുത്ത ജന്മത്തിൽ നല്ല ജന്മം കിട്ടാൻ വേണ്ടിയല്ല. അതൊക്കെ പരിഷ്കരിച്ചെടുത്താണ്. അതിന് പിന്നെ വർണ്ണവുമായിട്ട് ബന്ധമില്ല. ഏത് വർണ്ണത്തിൽപ്പെട്ടവനായാലും ശരി, നിഷ്കാമമായി കർമ്മം ചെയ്യുക. സ്വന്തം സുഖത്തിന് വേണ്ടിയല്ല, അന്യൻ്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതിൻ്റെ ഫലം പറയുന്നത് എന്താണ്? ചിത്തശുദ്ധി, ജ്ഞാനം, ഇതൊക്കെ ഈ പഴയ രീതികൾ പരിഷ്കരിച്ച് വന്നാണ്, കാലം കൊണ്ടുവന്നാണ്. മുമ്പിങ്ങനെ ആയിരുന്നില്ല. മറ്റുള്ളവർക്കൊന്നും സേവയില്ല, ശൂദ്രൻ അവരെ സേവിക്കണം, അതായിരുന്നു. അപ്പോ ആ വൈദികമായ രീതിയെ കുറിച്ചാണ് പറയുന്നത്. സുജസ്മിന്നപി ലോക ഇഷ്ടാദിവി കർമ്മവി പ്രീണയൻ. ഈ ലോകത്തിനും എന്നുവെച്ചാൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇഷ്ടാദി കർമ്മഭി പ്രീണയൻ, അവൻ ഇഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ദേവന്മാരെ പ്രീതിപ്പെടുത്താം. ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങൾ എന്നെല്ലാം പറയുന്നത് അന്ന് ആ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ത്രൈവർണികന്മാരാണ്, അല്ല ശൂദ്രനല്ല. ശൂദ്രന് കർമ്മങ്ങൾ, ഇത്തരം കർമ്മങ്ങളൊന്നും ചെയ്യാനുള്ള അവകാശം, അവന് ഒരൊറ്റ ജോലിയുള്ളൂ. എന്താണ്? മറ്റ് വർണ്ണങ്ങളെ സേവിക്കുക. മരിച്ചതിന് ശേഷം നല്ലൊരു ജന്മം കിട്ടും. ഇവിടെ അങ്ങനെയല്ല. അസ്മിന്നപി ലോക ഇഷ്ടാഭി കർമ്മയും അവൻ മറ്റുള്ളവർ ത്രൈവർണികന്മാർ, കർമ്മങ്ങൾക്ക് അധികാരികളായിട്ടുള്ളവർ, അവർ ഇഷ്ടാദി കർമ്മഭിപ്രീണയൻ, ഇഷ്ടാദി കർമ്മങ്ങൾ ചെയ്ത് ദേവതകളെ പ്രീതിപ്പെടുത്തുന്നു. പശുവദ്ദേവാന ഉപകരോതി, മൃഗങ്ങളെപ്പോലെ തന്നെ ദേവകൾക്ക് ഉപകാരപ്പെടുന്നു. ദേവതകളെ പ്രീതിപ്പെടുത്തിയ ദേവതകൾ മഴയും മറ്റും കൊടുക്കും, അല്ലെങ്കിൽ അനുകൂല ഫലങ്ങൾ കൊടുക്കും. ഇതി അമുഷ്മിന്നവി ലോകേ തതുപജീവി തദാദിഷ്ടം ഫലമുപഞ്ചാന. ഇവന് ഫലം കിട്ടുന്ന ഇവിടെ ആ പരലോകത്തിലാണ്. ഇവിടെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രധാന ഫലം കിട്ടുന്നത് പരലോകത്ത് ചെല്ലുമ്പോഴാണ്. തതുപജീവി തദാദിഷ്ടം ഫലം, അതിനെ ആശ്രയിക്കുന്നവരായി. ഉപജീവികളെന്ന് വെച്ചാൽ അതിനെ ആശ്രയിക്കുന്നവർ. അത് ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഉപജീവി വരെ എത്തിയതേ ഉള്ളൂ. തദാദിഷ്ടം എന്ന് വെച്ചാൽ ദേവന്മാർ ആദിഷ്ടമായ, അവര് നൽകുന്നതായ, അവർ പ്രദാനം ചെയ്യുന്ന, അവരുടെ ദേവതകളുടെ കാരുണ്യം കൊണ്ട് അവർ നൽകുന്നതായ ഫലം ഉപഭുഞ്ചാനഹ, ഫലത്തെ അനുഭവിക്കുന്നവരായി. അവിടെ അവിടുത്തെ കാര്യമാണ് പറയുന്നത്. പശുവദ്ദേവാനോ ഉപകരോതി ഇരിക്കും, ഇത് മൃഗങ്ങളെപ്പോലെ ദേവന്മാർക്ക് ഉപകാരികളായി തീരുന്നു. ഇത് ഗമ്യതേ എന്ന് ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അതുകൊണ്ട് അതിനെയാണ് നിഷേധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പിൽക്കാലത്ത് പ്രചാരത്തിൽ വന്ന ദേവത ഉപാസനയല്ല. പിൽക്കാലത്ത് വന്ന ദേവത ഉപാസന എന്ന് പറയുന്നത് നേട്ടം, ദേവപ്രീതി എന്ന് പറയുന്നത് മുമ്മുക്ഷുക്കളാണെങ്കിൽ അവർ മുക്തിക്ക് വേണ്ടി ഉപാസിക്കുന്ന ആ ദേവത ഉപാസന, അതിനല്ല ഇവിടെ പറയുന്നത്. ഇവിടെ വൈദികമായ ആ ഉപാസനകളാണ്. അന്ന് സ്വർഗത്തിനപ്പുറം വലിയ മുക്തിയൊന്നുമില്ല. അനാത്മവിത്വാത് തഥാഹി ദർശയിരിക്കുക പരാമേശ്. ഇതിനെല്ലാം കാരണം എന്താണ്? ആത്മബോധമില്ലാത്തതാണ്. സൂത്രത്തിലും അങ്ങനെയാണ് പറയുന്നത്, ഭക്തം അനാത്മവിത്വാദ്. ഈ അനാത്മവിത്വാദ് എന്ന് പറയുന്നത് ഇങ്ങനെ വ്യാഖ്യാനിച്ചു. ഇതിന് തന്നെ വേറെ അർത്ഥവും മനസ്സിലാക്കാവുന്നതാണ്, ഇത്യപരാവേഖ. ഇതെല്ലാം ചെയ്യുന്നത് കാരണം വേദം എന്ന് പറയുമ്പോൾ കർമ്മകാണ്ഡത്തെ സംബന്ധിച്ചാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ ജ്ഞാനകാണ്ഡത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതെല്ലാം മാറി. അവിടെ അങ്ങനെ സ്വർഗത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളൊന്നുമില്ല, ആത്മബോധമാണ്. ആത്മബോധം എങ്ങനെ നേടാമെന്നുള്ളതാണ് അവിടെ ചിന്തിക്കുന്നത്. പക്ഷെ വേദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ആ ഭാഗം വിട്ടുകളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ അത് ചർച്ച ചെയ്യുന്നത്. ആധുനികന്മാര് ഈ അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ അവര് കർമ്മം ഉപാസന ഇവിടെ വൈദികമായി ഇതിനെയൊന്നും പരാമർശിക്കാറേയില്ല. എന്തിനു വേദത്തെ കുറിച്ച് പോലും അവർ പരാമർശിക്കാറില്ല. അവര് പറയുന്ന ആത്മബോധം എന്ന് പറയുന്ന ഒരു ഭാഗത്തെ മാത്രം എടുക്കാറുണ്ട്. ഭാഷകാരനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ കേവലം ആത്മബോധം എന്ന് പറയുന്നത് സാധിക്കത്തില്ലെന്നാണ് ഭാഷകാരന്റെ അഭിപ്രായം. നിങ്ങൾ എത്രയൊക്കെ വിചാരം ചെയ്താലും ശരി, ഭാഷകാരൻ പറയുന്ന ആത്മബോധം അത് സാധിക്കില്ലെന്നാണ്. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഈ ആത്മബോധം എന്ന് പറയുന്നത് ഭാഷകാരൻ പറയുന്ന ആത്മബോധം അല്ല പ്രചാരത്തിലിരിക്കുന്ന ആത്മബോധം. എന്നുവെച്ചാൽ ആത്മബോധം ഇല്ലാത്തവരുടെ ബോധം അതല്ല. ഭാഷകാരൻ പറയുന്ന ആത്മബോധത്തിന്റെ വിശേഷത എന്താണ്? പ്രചാരത്തിലിരിക്കുന്ന ആത്മബോധവും ഭാഷകാരൻ പറയുന്ന ആത്മബോധവും തമ്മിലുള്ള വ്യത്യാസം പ്രമാണത്തിലുള്ള വ്യത്യാസമല്ല ഞാൻ ചോദിച്ചു, ആ ബോധത്തിലുള്ള വ്യത്യാസം. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ബോധത്തിലുള്ള വ്യത്യാസം. അങ്ങനെ ആ ബോധം ഭാഷകാരൻ പറയുന്ന ആത്മബോധം അതിന്റെ പ്രത്യേകത എന്താണ്? മറ്റ് സ്ഥലങ്ങളിൽ ചർച്ച ചെയ്ത് കേൾക്കാത്തതും ഭാഷകാരൻ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. അത് തന്നെ എല്ലാവരും പറയുന്നു. ഏകവിജ്ഞാനം, ആത്മാവിയേകം, ആത്മബോധയേക വിജ്ഞാനം, ഇതന്നെ എല്ലാവരും പറയുന്നു. ഭാഷകാരൻ പറയുന്നതിനൊരു പ്രത്യേകത ഉണ്ട്, മറ്റുള്ളിടത്തൊന്നും അതങ്ങനെ ചർച്ച ചെയ്ത് കേൾക്കാറില്ല. കാരണം ആത്മാവിനെ കുറിച്ച് അറിഞ്ഞിട്ട് ആത്മബോധം ത്തോടുകൂടിയാണല്ലോ നമ്മളെല്ലാം ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ ചർച്ച ചെയ്യാൻ. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാന്ന് വെച്ചാൽ ഭാഷ്യത്തിൽ നിന്ന് എന്താ വിശേഷമായിട്ട്, ഭാഷ്യകാരന്റെ കാഴ്ചപ്പാട് എന്താ, ഭാഷ്യകാരൻ ഈ ആത്മബോധത്തെ കുറിച്ച് എന്താ പറയുന്നു? ഭാഷ്യകാരൻ മാത്രമേ പറയുന്നുള്ളൂ, വേറെ ആരും പറയുന്നില്ല. അത് മതപ്രഭാഷണത്തിലും കേൾക്കാവുന്നുള്ള കാര്യമാണ്. അങ്ങനെ അതതിന്റെ ഫലം, അത് വേറെ വിഷയം. ഭാഷ്യകാരൻ പറയുന്ന ആത്മബോധം, ഭാഷ്യകാരൻ പറയുന്നതിന് സമ്യക് ജ്ഞാനം, ഇതെവിടെയെങ്കിലും സാധാരണ കേൾക്കാറുണ്ടോ? സമ്യക് ജ്ഞാനം എന്നുള്ള ഒരു വാക്ക് ഇവിടെ ആയത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭാഷ്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? പിന്നെന്താ അപൂർവമായ ഒന്ന് എന്തെന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കണ്ടേ എന്താണെന്ന്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിശേഷതകളാണ്, എന്താണ് അതിന്റെ പ്രത്യേകത, അതിനാണ് അപൂർവത. ഭാഷകാരൻ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ, ആവർത്തിച്ച് ഉപയോഗിക്കുന്ന, വേറെ ആരും ഇത് ഉപയോഗിക്കാറില്ല. സംവിജ്ഞാനം അങ്ങനെ അത് വേറെ. ഞാൻ ചോദിച്ചത് അദ്വൈതികളുടെ കാര്യം, ബൗദ്ധന്മാരോ മറ്റുള്ളവരോ ഒന്നുമല്ല. അദ്വൈതി പറയുന്ന ആത്മബോധം എന്ന് പറയുന്നിടത്ത് ഭാഷകാരൻ പറയുന്ന ഈ സമ്യക് ജ്ഞാനം എന്ന് പറയുന്ന കാര്യം അങ്ങനെ ആരും പ്രയോഗിക്കാറില്ല. ആത്മാവ് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പറയാറുണ്ട്, സമ്യക് ജ്ഞാനമൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ ആരും പറയാറില്ല. ആ സമ്യക് ജ്ഞാനം എന്താണെന്നുള്ളത് ഭാഷ്യകാരൻ വിശദീകരിച്ചിട്ടുമുണ്ട്. എന്താണ് സമ്യക് ജ്ഞാനം എന്ന് പറയുന്നത് അത് പറയത്തില്ല. സംശയ പറഞ്ഞ് ശരി തന്നെയാണ്. അജ്ഞാന സംശയ വിപര്യരഹിതമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശരിയായി. ഒന്നുകൂടി പറഞ്ഞ നിശ്ചയാത്മകമായ ജ്ഞാനം. അജ്ഞാന സംശയ വിപര്യരഹിതമായ നിശ്ചയാത്മകമായ ജ്ഞാനം, ഇതാണ് ഭാഷ്യകാരൻ പറയുന്ന ആത്മജ്ഞാനം. ഇത് അദ്വൈതികൾ തന്നെ പിൽക്കാലത്തുള്ളവർ ഇത് ചർച്ച ചെയ്യാറില്ല. ഭാഷ്യത്തിന് മാത്രമേ അത് ചർച്ച ചെയ്യുന്നുള്ളൂ വിശദമായി. അപ്പൊ അത്ര ഒരു ജ്ഞാനം ആ ജ്ഞാനത്തിന് ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഭാഷകാരന്റെ അഭിപ്രായത്തിൽ അത് ഈ കർമ്മങ്ങളും ഉപാസനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കും. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് സംഭവിക്കുന്നത്. അതിന് ചില ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളും, ചിലതിനൊക്കെ ഉപേക്ഷിക്കും, രണ്ടുമുണ്ട്. അതിനുപേക്ഷിക്കുന്ന ഭാഗമാണ് ഇപ്പം ചർച്ച ചെയ്യുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? കർമ്മങ്ങളെക്കുറിച്ചാണ്. ആ കർമ്മങ്ങൾ ദേവതാപ്രീതിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് സമയജ്ഞാനത്തിൽ എത്തിക്കത്തില്ല, മറിച്ച് അതുകൊണ്ടാണ് ഇവിടെ ആശ്രമിച്ചത് അനാത്മവിത്ത്. അനാത്മവിത്ത് എന്ന് പറഞ്ഞാൽ ആത്മവിത്തല്ലാത്തവർ. ആത്മവിത്ത് എന്ന് പറയുമ്പോൾ ആത്മബോധമുള്ളവർ. ആ ബോധം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് സമയജ്ഞാനം. അതിനാണ് സമയജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു. ആത്മജ്ഞാനത്തെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അവര് പറയുന്ന ആത്മജ്ഞാനമല്ല ഭാഷ്യകാരൻ പറയുന്നു. ഭാഷ്യകാരൻ പറയുന്ന ആത്മജ്ഞാനമേ ആത്മജ്ഞാനമാവുന്നുള്ളൂ, ബാക്കി പറയുന്നതൊക്കെ ഭാഷ്യകാരൻ അതിനൊന്നും ആത്മജ്ഞാനമായി. സമ്യജ്ഞാനം അല്ലാത്ത ജ്ഞാനമൊന്നും ആത്മജ്ഞാനമല്ല. ഇവിടെ പറയുന്ന ഈ കർമ്മം ചെയ്യുന്നവരും ആത്മജ്ഞാനികളാണ്. അവരും ആത്മാവിനെ കുറിച്ച് അറിയുന്നു, ആത്മാവിനെ കുറിച്ച് അറിഞ്ഞ ആത്മജ്ഞാനമായി. ആധുനികന്മാർ ഇതാ സമ്യജ്ഞാനം എന്നുള്ള കാര്യം അവർ ചർച്ച ചെയ്യുന്നില്ല. അവരിതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കും, പലർക്കും പല കാഴ്ചപ്പാടാണ്. പറയുന്നുണ്ടെങ്കിൽ ശരി, പറയാത്തവരെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ എന്താണ് ഒരാൾ ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അജ്ഞാന സംശയ വിപരീതമായ സമ്യജ്ഞാനം നിശ്ചയാത്മക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ അല്ലാതെ പറയുകയാണെങ്കിൽ അവർ ഉദ്ദേശിച്ച പറഞ്ഞു എന്നാണ് ഭാഷകാരൻ്റെ അഭിപ്രായം. ആ ഭാഷകാരനത് ഉറപ്പിച്ച് പറയും. അത് മനനമെന്ന് പറയുന്ന അവിടെയാണ് പറയുന്നത്. ഈ പറയുന്നതെല്ലാം മനനത്തിന്റെ ഭാഗമാണ്. മനനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ആവർത്തിച്ചാൽ മനനമാകത്തില്ല, അത് ഉപാസനയാകത്തില്ല. ഒരാൾ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് 108 തവണ ജപിച്ചു കഴിഞ്ഞാൽ അത് മനനമാകത്തില്ല, പിന്നെ എന്താണ്? അത് ഉപാസനയാണ്. മനനം എന്ന് പറയുമ്പോൾ ഭാഷകാരന്റെ അഭിപ്രായത്തിൽ അത് സമഗ്രമായി എല്ലാ വിഷയങ്ങളും കുറിച്ചും ചിന്തിക്കണം. കാരണം അത് പ്രമാണത്തെ ആശ്രയിച്ചുള്ള ചിന്തയാണ്. പ്രമാണം എന്ന് പറയുമ്പോൾ വേദം, വേദത്തെ ആശ്രയിച്ചുള്ള ചിന്തയാണ്. ചില ചോദിക്കും ആത്മമനനം പോലെ ധാരാളം വന്നു. ആത്മമനനം പോലെ എന്താ ആത്മമനനം? അഹം ബ്രഹ്മാസ്മി എന്ന് ആവർത്തിക്കുന്നതല്ല ആത്മമനനം, അതിനകത്ത് ഇതെല്ലാം വരും. അതുകൊണ്ടാണ് അതിവിടെ ചർച്ച ചെയ്യുന്നത്. അതും ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, എന്തിനാ ഉപാസനകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് വൈരാഗ്യം എന്ന് പറയും. എന്തിനുള്ള വൈരാഗ്യം? പരലോകങ്ങളിലും മറ്റും പോകണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്, കാമം. ഇനി വരുന്ന ഭാഗത്തും ചർച്ച ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ എന്ത് സംസ്കാരം ഇരിക്കുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. വിഷയകാലം പറയും. കാരണം സംസ്കാരം എന്ന് പറയുന്നതിന് അങ്ങനെ ഈ കർമ്മത്തെയും ജന്മത്തെയൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എത്ര കർമ്മങ്ങൾ കഴിഞ്ഞു, എത്ര ജന്മങ്ങൾ കഴിഞ്ഞു, ഇതിനൊന്നും കണക്കില്ല. അനന്തമായ സംസ്കാരം ഉള്ളിലിരിപ്പുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ കർമ്മ സംസ്കാരത്തെ, ഇവിടെ അനിശ്ചയം എന്നെല്ലാം പറയും, അത് ക്ഷയിപ്പിക്കുക എന്ന് പറയുന്നത് ആർക്ക് സാധിക്കുന്ന കാര്യമില്ല. അതെന്താണെന്ന് കൂടി അറിയില്ല, പിന്നെ എങ്ങനെ അത് ക്ഷയിപ്പിക്കുന്നു? ഇല്ലാതാക്കുക, ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം കർമ്മ സംസ്കാരം പലതരത്തിൽ ക്ഷയിക്കും. ഒന്ന്, അനുഭവിച്ച് ക്ഷയിക്കുക. ഇവിടെ ഈ ദേവന്മാരെ പ്രേരിപ്പിച്ച് ഓരോ പ്രവൃത്തികൾ ചെയ്ത് അവിടെ സ്വർഗത്തിൽ ചെന്നു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനുഭവിച്ച് ക്ഷയിക്കുന്നു. പിന്നെ പല രീതിയിൽ പ്രായശ്ചിത്തം കൊണ്ട് പലതരത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ, പലതരത്തിലത് ക്ഷയിക്കുന്നു. പക്ഷെ ഏത് രീതിയിലാണ് ശരി അതിനെ ക്ഷയിപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇങ്ങനെ അനന്തമായിരിക്കുന്നു. പിന്നെ എന്താ, പിന്നെ ജന്മങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കും? പറയുന്നു കാമന ഇല്ലാതാകണം. സംസ്കാരം ഉണ്ടായിരുന്നാലും കാമം ഉണ്ടെങ്കിൽ അത് ഫലത്തെ കൊടുക്കും. കാമമില്ലെങ്കിൽ പിന്നെ അത് ഫലത്തെ കൊടുക്കുന്നില്ല. അപ്പോൾ ആ കാമന ഇല്ലാതാകുന്നതിന്, ഇല്ലാതാകുക അതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ പറയുന്നു എനിക്ക് പരലോകത്തെ കുറിച്ച് വിശ്വാസമില്ല, എനിക്ക് പരലോകത്തിൽ പോകണമെന്ന് താല്പര്യമില്ല, കാരണം പരലോകം എനിക്ക് അറിയത്തില്ല, നാസ്തികനാണ്. അപ്പോ അപ്പോ എനിക്ക് അതിന്റെ വൈരാഗ്യത്തിന്റെ ആവശ്യമുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ ഒരു വിരക്തിയുടെ ആവശ്യമുണ്ട്. കാമന ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ വിരക്തി? പക്ഷെ അവിടെ കാമന ഇല്ലാതാകുന്നില്ലല്ലോ, അതല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും കാമന കാണും. പരലോക കാമം ഇല്ലെങ്കിൽ ഈ ഇഹലോകത്തിലുള്ള കാമങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? വീണ്ടും കാമപ്രേരിതമായി കർമ്മങ്ങൾ ചെയ്യും. ആ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായി കാമം ജന്മത്തെ ഉണ്ടാക്കുന്ന അങ്ങനെയാണ്, നേരിട്ടല്ല. കാമിക്കുന്നു അതുകൊണ്ട് ജന്മം ഉണ്ടാകുക എന്ന് പറയുന്നില്ല. നിങ്ങൾ സ്വർഗത്തെ ഞാനിപ്പോൾ കാമിക്കുന്നില്ല, അല്ലെങ്കിൽ നരകത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ജന്മം ഉണ്ടാകില്ലെന്നല്ല പറയുന്നത്. കാമപ്രേരിതമായി കർമ്മം ചെയ്യും. കാമം നേരത്തെ ജന്മത്തെ കൊടുക്കത്തില്ല. ആഗ്രഹം, ഇച്ഛ, അത് കർമ്മം ചെയ്യും. കർമ്മത്തിലേക്ക് വരുമ്പോൾ അത് നിങ്ങളിനി ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ശരി, കാമപ്രേരിതമാണ് ആ കർമ്മമെങ്കിൽ ജന്മം ഉണ്ടായാലേ തീരും. എല്ലാ കർമ്മങ്ങളും കാമം കൊണ്ട് കർമ്മം ചെയ്യുന്നു, രണ്ടും രണ്ട്. കർമ്മം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് കായികം, വാചികം, മാനസികം എല്ലാം ഉണ്ട്. നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. കാമപ്രേരിതമായി ജന്മം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കർമ്മത്തിലൂടെയാണ്. അപ്പോ കാമപ്രേരിതമായ കർമ്മ സംസ്കാരം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ ഫലം ഉണ്ടായാലേ പറ്റൂ. താൻ ഇപ്പോൾ കാമിച്ചാലും ശരി, കാമിച്ചില്ലെങ്കിലും ശരി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ കാമപ്രേരിതമായി കർമ്മം ചെയ്തു, പാപകർമ്മം, അതിൻ്റെ ഫലമായി ഫലം നരകമാണ്. ആരെങ്കിലും നരകത്തെ ആഗ്രഹിക്കുമില്ല. കാമിച്ചാലേ നരകം ഉണ്ടാകുന്നില്ല. ആ ഫലം ഉണ്ടായി തന്നെ തീരണം. നരകഫലം എന്നുവെച്ചാൽ ദുഃഖഫലം. അത് കാരണം എന്തുകൊണ്ട്? അതിന് കാരണമായ കാമവും കർമ്മവും അവന് സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനത് കാമിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് അഫലം ഉണ്ടാകില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ കർമ്മത്തിന് കാരണമായിരിക്കുന്ന കാമം ഇല്ലാതാകണം. അപ്പോൾ അതിന് അവന് വൈരാഗ്യം അവൻ്റെ മനസ്സിലുണ്ടാവണം. ആ വൈരാഗ്യം ഉണ്ടാകുമ്പോൾ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളിൽ നിന്നും അവന് നിവൃത്തി ഉണ്ടാകുന്നു. ഇഹലോകത്തിലായാലും ശരി, പരലോകത്തിലായാലും ശരി. അപ്പോൾ അതൊരു മുഖ്യമായ കാരണമാണ് ആ കർമ്മ നിവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഭാഷകാരൻ കാമത്തെയും കർമ്മത്തെയും ഇതിനോട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ബന്ധമുണ്ടെന്ന് നമ്മളോട് ഭാഷകാരൻ ബന്ധിപ്പിച്ചതല്ല, അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ മനസ്സിൽ വൈരാഗ്യം ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ ഇഹത്തിലുള്ള ഫലമായാലും ശരി, പരത്തിലുള്ള ഫലമായാലും ശരി, അത് കാമ ഫലമായ കർമ്മത്തിൻ്റെ ഫലമായതുകൊണ്ട് മനസ്സിൽ വൈരാഗ്യം ഉണ്ടാവണം. അപ്പോൾ ഈ വിചാരം എല്ലാത്തിനെ കുറിച്ചും വിചാരം ചെയ്തേ മതിയാകൂ. പിന്നെ ശരീര ഭിന്നമായ ഒരു ആത്മാവിനെ അംഗീകരിച്ചാൽ ഒരാൾ, അപ്പോൾ ഈ ഗതി ആഗതിയെല്ലാം സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നാസ്തികനാവും. അതുകൊണ്ട് ഇത്തരം വിചാരങ്ങൾ അദ്വൈതത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ വിചാരം എന്ന് പറയുന്നത് ഒരുവൻ അതിനുള്ള യോഗ്യതയെ കൊടുക്കുന്നതും ഇങ്ങനെയാണ്. വിചാരം ഒരുവന് യോഗ്യത ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ വിചാരം അവൻ്റെ ഉള്ളിൽ ആ വൈരാഗ്യത്തിന് കാരണമായിത്തീരുന്നു. അത് അവനുള്ള യോഗ്യത ഉണ്ടാക്കും. പിന്നെ വിചാരം തന്നെ സമ്യജ്ഞാനത്തിന് ഹേതുവായിത്തീരുന്നു. അപ്പോൾ വിചാരത്തിൽ നമുക്ക് ഈ ഭാഗത്തെ വൈരാഗ്യത്തിന് ഹേതുവായിരിക്കുന്ന ഈ ജീവന്റെ ഗത്യാഗതികളെ കുറിച്ചുള്ള വിചാരത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നാണ് ഭാഷകാരന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. വേറൊരു തരത്തിലുള്ള സമ്യജ്ഞാനം ആധുനികന്മാരും പ്രസംഗിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ലേ? തരത്തിലല്ലാതെ അവരുടേതായ ദൃഷ്ടിയിലുള്ള സമ്യജ്ഞാനം വേറെ ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ലേ? അത് ആരെങ്കിലും അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ശരി, നമ്മൾ നിഷേധിക്കേണ്ട കാര്യം എന്ന് തോന്നുന്നു. ഇത് മാത്രമാണ് സമ്യജ്ഞാനത്തെ കുറിച്ചുള്ള ചർച്ച എന്ന് പറയാൻ പറ്റും. ഭാഷ്യകാരന്റെ സമ്യജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ എവിടുന്നാ മനസ്സിലാക്കുന്നു ഭാഷ്യത്തിൽ നിന്ന്? പിന്നെ ഭാഷ്യകാരൻ പറയുന്ന അല്ല സമ്യജ്ഞാനം എന്ന് നമുക്ക് പറയാൻ പറ്റും. വാക്കിന്റെ രണ്ടിന്റെ അർത്ഥം എടുത്തിട്ട് സമ്യക്കെന്നുള്ള പദവും ജ്ഞാനം എന്നുള്ള പദവും വേറൊരു തരം സമ്യജ്ഞാനം ഉണ്ടാകണം. അത് ഭാഷ്യകാരൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളാരെങ്കിലും ഇനി അതിന് പുതിയൊരു വ്യാഖ്യാനം കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വന്തമാവും. സമ്യജ്ഞാനത്തെ ഭാഷകാരൻ എങ്ങനെ വിശദീകരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഭാഷകാരൻ എങ്ങനെ അതിനെ വിശദീകരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. അങ്ങനെയാണ് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നതെങ്കിൽ ശരി, അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഭാഷകാരൻ എങ്ങനെ പറയും. ആത്മവിത്ത് അനാത്മവിത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ആത്മവിത്ത് എന്ന് പറഞ്ഞാൽ ഭാഷകാരൻ എന്ത് പറയുന്നു, അനാത്മവിത്ത് എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നു, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം അവിടെ ഇത് ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന പ്രകരണത്തിൽ ഇത്തരം കാര്യങ്ങൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കർമ്മത്തെ സംബന്ധിച്ചാലും ശരി ഉപാസനയെ സംബന്ധിച്ചാലും ശരി, അതിൽ ഇവിടെ പറയുന്ന അതിനൊരു ക്രമമുണ്ട്. കേവലമായ കർമ്മങ്ങളെ അപേക്ഷിച്ച് ഉപാസന ശ്രേഷ്ഠമാണ്. പക്ഷെ എന്ന് വിചാരിച്ചത് ശ്രേഷ്ഠമല്ല. ഇവിടെ ഉപനിഷത്തിൽ തന്നെ ഈ അർച്ചിരാദി മാർഗത്തിലൂടെയുള്ള ഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, അവിടെ പോയാൽ തിരിച്ചു വരണ്ട എന്നാണ്. അപ്പോൾ ഇവിടെ ഉപാസനകൾ ചെയ്യുക, പിന്നെ അതും ഇവിടെ പറയുന്ന ഉപാസന പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നത് ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കുന്ന ഉപാസനയുണ്ട്. അപ്പോൾ ആ ഉപാസന ഇവിടെ ചെയ്യുക, മരിക്കുക, അർച്ചരാദിയിലൂടെ പോവുക, അവിടുന്ന് പിന്നെ തിരിച്ചു വരത്തില്ല, അവിടെ മുക്തി അവിടെ കിട്ടും. ഇതൊരു വലിയ പഞ്ചവത്സര പദ്ധതിയാണ്. എങ്ങനെ ഇവിടെ ആദിത്യ ഉപാസന എന്നൊക്കെ പറഞ്ഞ് പലതും പറയുന്നുണ്ട്. അഷ്ടാംഗയോഗവും ഇതുമായിട്ട് അത് വേറെ, അത് ഇതുമായിട്ട് ബന്ധമില്ല. ഇതിന് അഷ്ടാംഗയോഗവുമായിട്ടൊരു ബന്ധമില്ല. അഷ്ടാംഗയോഗം എന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധം ചെയ്യുന്നതിന് പ്രധാനമായിട്ടും അവിടുത്തെ അഭ്യാസമാണ് ചിത്തവൃത്തി നിരോധം. ഇവിടെ ചിത്തവൃത്തി നിരോധമൊന്നുമില്ല. ഇത് വൈദികന്റെ ഒരു അനുഷ്ഠാനമാണ്. അതിന് ചിത്തവൃത്തി നിരോധമായിട്ട് എന്താ ബന്ധം? അഷ്ടാംഗയോഗത്തിന് അതിൻ്റെതായ ഒരു പദ്ധതിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഈ ആധുനികമായ കാലത്ത് ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇതേതാണ് രണ്ടും തമ്മിൽ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ട്രാൻസ്ജെൻഡായിട്ടാണ് വ്യാഖ്യാനങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് എന്താണ് അദ്വൈതം, എന്താണ് അഷ്ടാംഗയോഗം, കണ്ടാൽ രണ്ടും ഒരുപോലെ ഇരിക്കും. അതല്ല, ഇത് വേറെ വേറെയാണ് സംഗതികൾ. ഇവിടെ പറയുന്ന ഉപാസനയുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അപ്പം ഇവിടെ പറയുന്നത് അതിന് അഷ്ടാംഗയോഗമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം ഈ അഷ്ടാംഗയോഗം പോലെയുള്ള അഭ്യാസങ്ങൾ പിൽക്കാലത്ത് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നതിന് ഇതൊക്കെ ഒരു കാരണമാണ്. ഇങ്ങനെയുള്ള കർമ്മങ്ങളും ഉപാസനകളുടെയൊക്കെ മനുഷ്യൻ കടന്നുപോയി കാലങ്ങൾ കൊണ്ടാണ്. അപ്പം അതിനെല്ലാം മൂലമായിരിക്കുന്ന ഇതൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഓരോരോ ആചാര്യന്മാർ രൂപപ്പെടുത്തിയതാണ്, അതിനൊക്കെ അതിൻ്റെതായ ഫലങ്ങളുമുണ്ട്. ഭക്ഷ്യക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ ആത്മവിത്തം എന്ന് പറയുന്നത് സമ്യജ്ഞാനമുള്ളവൻ, അതില്ലാത്തവർ അതിൽ രണ്ടു കൂട്ടർ കർമ്മികളും ഉപാസന ചെയ്യുന്നു. അവരെ കുറിച്ച് അതിനടുത്ത് പറയുന്നത് അനാത്മവിദോഹീയതേ കേവല കർമ്മിണ, കേവല കർമ്മികൾ. കേവല കർമ്മി എന്ന് പറയുന്നു ഈ വേദത്തിൽ വേദത്തോട് ബന്ധപ്പെട്ട സ്മൃതികളിലും മറ്റും പറയുന്ന അവരാണ് ഇവിടെ പറയുന്നത് ഇഷ്ടാധികാരണ. ഇഷ്ടാദി കർമ്മങ്ങൾ, ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങൾ, അത് ചെയ്യുന്നവർ. ഈ കേവല കർമ്മികളെന്ന് പറഞ്ഞാൽ ഇന്ന് വേണമെങ്കിൽ ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെയും അങ്ങനെ എടുക്കാം, കേവല കർമ്മികളും. ഇഷ്ടപൂർത്ത ദത്താല് അഗ്നിഹോത്രാദികളൊന്നും ചെയ്യുന്നില്ലെങ്കിലും പൂർത്ത കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ. പക്ഷെ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അവൻ കർമ്മം ചെയ്യുമ്പോഴും അവിടെ സ്വാർത്ഥമായ താല്പര്യമുണ്ട്, എന്താണ്, തനിക്ക് ഈ പുണ്യം കൊണ്ട് സ്വർഗത്ത് പോകണം. ഇന്നും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ നമുക്കുണ്ട് സ്വാർത്ഥതകളില്ലേ? എന്താ സ്വാർത്ഥത? കുറഞ്ഞ പക്ഷം പേരും പ്രശസ്തി എങ്ങനെ കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളിങ്ങനെ മറ്റുള്ളവരെ സേവിക്കുന്നവരാണെന്ന് പത്ത് പേര് അറിയണമെന്നുള്ള പത്തല്ല, ശരിക്കും പത്തല്ല, ഞാൻ പറഞ്ഞതിന് പറ്റിയൊരു അബദ്ധമാണത്. നിഷ്കാമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോ ഇപ്പോഴത്തെ കർമ്മങ്ങൾ ചെയ്യുന്നവരും അങ്ങനെയാണ്, അവർക്ക് കർമ്മം ചെയ്യണം, അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പക്ഷേ തനിക്ക് ഒരാഗ്രഹം ആസ്തികന്മാരാണ്, വേദത്തിലും കർമ്മഫലങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാണ്, അപ്പം മരിച്ചതിന് ശേഷം സ്വർഗം കിട്ടണം, ആണ് കേവല കർമ്മികൾ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുകയാണ്, എന്നാൽ നമുക്കും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം ഉറപ്പായിട്ട് സ്വർഗം കിട്ടും. സ്വർഗം എന്തായാലും ഉറപ്പാണ്, കാരണം ആഗ്രഹങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, വെറുതെ ആകത്തില്ല. അല്ല, ഈശ്വര പ്രീതിക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ പറയുന്നത് എന്താണ്, ഈശ്വരൻ പ്രീതനാകട്ടെ എന്നുള്ള കാമന കൂടി ഉപേക്ഷിച്ചിട്ട് ചെയ്യുന്നവനാണ് ഈശ്വര പ്രീതിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നത്. അതാണോ നടക്കുന്നത്? അതല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാന കർമ്മ സമുച്ചയ അനുഷ്ഠാന, അവർ ജ്ഞാനകർമ്മ സമുച്ചയമില്ല, അവർക്ക് ഉപാസനകളില്ല. എന്നുവെച്ചാൽ ഇവിടെ പറഞ്ഞ പഞ്ചാഗ്നി വിദ്യ, പ്രാണോപാസന, ആദിത്യ ഉപാസന എന്നൊക്കെ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. കർമ്മത്തോടൊപ്പം അനുഷ്ഠിക്കേണ്ട ഭാവനകളാണ് ഉപാസനകൾ. അത് വിധിച്ചിട്ടുണ്ട്, ആ രീതി ചെയ്യണം, എന്തെങ്കിലും ഭാവന ചെയ്താൽ പോരെ. അതിപ്പോൾ വേണമെങ്കിൽ ആൾക്കാർ പറയും, ഞാൻ ഗണപതി ഹോമം ചെയ്യുന്നുണ്ട് ഭാവനയുണ്ട്. ഗണപതി ഹോമം ചെയ്യുമ്പോഴും എന്തെങ്കിലും ഭാവന വേണം മനസ്സിൽ, അതുപോലെ എന്താണോ അവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന ആ തരത്തിലുള്ള ഭാവനകൾ തന്നെ വേണം. അതിനാണ് പഞ്ചാഗ്നി വിദ്യയെക്കുറിച്ച് പറയുന്നത്. നമ്മളെന്തൊക്കെയാണെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഇതൊക്കെ ചെയ്യുന്നു കർമ്മങ്ങൾ, അതുപോലെ ആ ഭാവനയോടുകൂടി ചെയ്യുന്ന ജ്ഞാന കർമ്മ സമുച്ചയം എന്ന് പറയുന്ന അതാണ്. ബൃഹദാരണ്യ ഉപനിഷത്തിൽ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഉഷാവ അശ്വസ്യ നിധി ശിശിര എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഭാഗങ്ങളാണ്. അത് അശ്വമേധത്തിനോട് ചേർന്ന് വരുന്ന ഒരു ഉപാസനയാണ് അങ്ങനെ ചെയ്യുന്നവർ. ഇതങ്ങനെയല്ല, കേവലം കർമ്മം ചെയ്യുന്നു, അത്തരം ഭാവനകളൊന്നുമില്ല. അവർക്ക് തീർച്ചയായിട്ടും സത്കർമ്മമായതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഫലമുണ്ടാവും. അപ്പോൾ ഒന്ന് കേവല കർമ്മങ്ങൾ, മറ്റൊന്ന് കർമ്മവും ഭാവനയും ചേർന്ന് ഇത്. ഇതാണ് വൈദികമായി പറയുന്ന രണ്ടു തരത്തിലുള്ള കർമ്മങ്ങൾ, ജ്ഞാനകർമ്മ സമുച്ചയവും കർമ്മവും. ജ്ഞാനകർമ്മ സമുച്ചയവും ചെയ്യുന്ന കർമ്മത്തിനും ആ ഉപാസനയ്ക്കും അനുസരിച്ച് ശ്രേഷ്ഠമായ ഫലമെന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മലോകപ്രാപ്തി വരെയുള്ളത്. പക്ഷെ സദ്യവും മുക്തിയില്ല, അതുകൊണ്ട് അതും ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. അതും വേണ്ടെന്നോ? ഇത് എല്ലാം വിട്ടിട്ടാണ് പിന്നെ വരുന്നത് കർമ്മയോഗം എന്ന് പറയുന്നത്. ഇത് രണ്ടിലും പെടുന്നതല്ല. അത് ചിത്തശുദ്ധിക്കോ അല്ലെങ്കിൽ ഈശ്വരപ്രീതിക്കോ വേണ്ടി ചെയ്യുന്ന കർമ്മയോഗം. ഇത് രണ്ടിലും ഉൾപ്പെടുന്നതല്ല, അത് വേറെയാണ്. അനാത്മവിധേയതേ കേവല കർമ്മിണ ഇഷ്ടാധികാരണ ജ്ഞാനകർമ്മ സമുച്ചയ അനുഷ്ഠായിന. അവർ ജ്ഞാനകർമ്മ സമുച്ചയത്തെ ചെയ്യുന്നവരാണോ? ഒരു കൂട്ടർ. അങ്ങനെ അല്ലാത്ത കേവല കർമ്മികൾ മറ്റൊരു കൂട്ടർ. അപ്പോൾ അതനുസരിച്ച് ഇത് മനസ്സിലാക്കാവുന്നതാണ്. കേവല കർമ്മികളെ സംബന്ധിച്ചും പഞ്ചാഗ്നി വിദ്യ മിഹ ആത്മവിദ്യ ഉപചരന്തി പ്രകരണ. അപ്പോൾ ഇവിടെ കേവല കർമ്മികളെ കുറിച്ച് പറയണമെങ്കിൽ വിദ്യാശബ്ദം പല സ്ഥലത്തും, വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസന എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. വിദ്യാഞ്ച അവിദ്യാഞ്ച വേദോ ഭീംസ അവിദ്യയാ ഇവിടത്തും തീർത്വ വിദ്യയാ അമൃത മനസ്സിനത്തെ. ഇവിടെയെല്ലാം വിദ്യാശബ്ദം കൊണ്ട് ഉപാസന എന്നാണ് എടുക്കുന്നത്. വേദത്തിൽ പലയിടത്തും വിദ്യാശബ്ദം ഉപാസനയ്ക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കേവല കർമ്മിയെന്ന് എടുത്തു കഴിഞ്ഞാൽ പഞ്ചാഗ്നി വിദ്യാമിക ആത്മവിദ്യ പ്രചരണം ചെയ്യും. പഞ്ചാഗ്നി വിദ്യയാണ് ഇവിടെ ആത്മവിദ്യ എന്ന് പറയുന്നു. പ്രകരണ സന്ദർഭം അനുസരിച്ച് ശബ്ദം കൊണ്ട് അർത്ഥം മാറും. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പഞ്ചാഗ്നി വിജ്ഞാനവിഹീനത്വാച്ച ഇതം ഇഷ്ടാധികാരണം ഗുണവാദേന അന്നത്വം ഉദ്ഭാവ്യതേ പഞ്ചാഗ്നി വിജ്ഞാന പ്രശംസായി. അതുകൊണ്ട് ദേവന്മാരുടെ അന്നമാകുന്നു എന്ന് പറയുന്നത് കേവല കർമ്മികളെ സംബന്ധിച്ചാണ്, ഉപാസകന്മാരെ സംബന്ധിച്ചല്ല എന്ന് മനസ്സിലാവും. അതെങ്ങനെ എങ്ങനെ അല്ല വിദ്യ ശ്രുതിയിൽ ഉപാസത്തെ വേദ എന്നൊക്കെ പറയുന്ന അറിവിനെ സംബന്ധിച്ചാണ്. വിദ്യ അറിവാണ്, അതിൻ്റെ അർത്ഥം ഏത്? അതേ തന്നെ ഇവിടെ ഇവിടെ പറഞ്ഞില്ലേ അനാത്മവിത്ത് എന്ന് പറഞ്ഞില്ലേ. അനാത്മവിത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ ആത്മവിത്ത് അല്ലാത്തവൻ, ആത്മവിത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ ആത്മവിദ്യ ഉള്ളവൻ. ആ എന്നെടുക്കണം. അനാത്മവിത്ത് എന്നുള്ള ശബ്ദം വന്നതുകൊണ്ട് പഞ്ചാഗ്നി വിദ്യ ആത്മവിദ്യ ഉപചരന്തി പ്രകടന പഞ്ചാഗ്നി വിജ്ഞാന വിഹീനത്വാച്ച. അപ്പൊ ഈ പഞ്ചാഗ്നി വിദ്യ ആണ് ഇവിടുത്തെ ആത്മവിദ്യ. അതില്ലാത്തവന് ഇഷ്ടാധികാരനാം, ഇഷ്ടാധികർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണവാദേന അന്നത്വം ഉദ്ഭാവിതേ. ഗുണവാദം എന്ന് പറഞ്ഞാൽ അർത്ഥവാദം, ഗൗണമെന്നുള്ള അർത്ഥത്തിലല്ല. അർത്ഥവാദ രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്താണോ അവൻ അന്നമായി തീരുന്നു. അല്ല, ശരിക്കും അന്നമാകുന്നു എന്നല്ല. കേവല കർമ്മികൾ ദേവന്മാരുടെ അന്നമായി തീരുന്നു എന്നാണ്. അന്നത്വം ഉദ്ഭാവ്യതയെന്ന് വെച്ചാൽ കൽപ്പ്യത്തെ അന്നം അർത്ഥവാദ രൂപത്തിൽ. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു പറയുന്നതുമാകാം, നിന്ദിച്ചു പറയുന്നതുമാകാം. രണ്ടു തരത്തിൽ പറഞ്ഞാലും അർത്ഥവാദം എന്ന് പറയാം. അപ്പം അന്നം വന്നിങ്ങനെ കൽപ്പിക്കുകയാണ്. ശരിക്കും അന്നമല്ല കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദേവന്മാരവരെ പിടിച്ച് ഭക്ഷിക്കുകയില്ല, അങ്ങനെ കൽപ്പിക്കുകയാണ്. പഞ്ചാഗ്നി വിദ്യ പ്രശംസ. എന്തിനാണ് പഞ്ചാഗ്നി വിദ്യയെ പ്രശംസിക്കുന്നത്? പഞ്ചാഗ്നി വിദ്യയിലൂടെയാണെങ്കിൽ ഗൃഹസ്ഥൻ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരും, കൽപ്പാന്തത്തിൽ മുക്തനുമായിത്തീരും. അതും വേണ്ട, അതിലും വിരക്തനാകണം. അങ്ങനെ ഇവിടെ നിന്ന് മരിച്ച് പോയി മുക്തി നേടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെ സമ്യജ്ഞാനം കൊണ്ട് മുക്തി നേടാം. അപ്പോൾ ഈ കർമ്മത്തിലും ഉപാസനയിൽ നിന്നും ഒരുവന് വിരക്തി ഉണ്ടാവണം. അതാണ് ഈ പ്രകടനത്തിൻ്റെ താല്പര്യം. എന്നാണ്. അതുകൊണ്ട് പഞ്ചാഗ്നി വിദ്യ, അങ്ങനെ ഒരു വ്യാഖ്യാനം, പഞ്ചാഗ്നി വിദ്യയെ പ്രശംസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പഞ്ചാഗ്നി വിദ്യ അപേക്ഷിച്ച് കേവല കർമ്മികൾ ദേവന്മാരുടെ അന്നമായി മാറുന്നു. അതുകൊണ്ട് കേവല കർമ്മത്തെ അപേക്ഷിച്ച് പഞ്ചാഗ്നി വിദ്യ ശ്രേഷ്ഠമാണ്, അതിനെ അപേക്ഷിച്ച് സമ്യജ്ഞാനമാണ് ശ്രേഷ്ഠം. അപ്പം ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥമുണ്ട്. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അതിന് സമ്യജ്ഞാനം എന്ന് വരും, വേറെ സ്ഥലത്ത് അതിന് പഞ്ചാഗ്നി വിദ്യ എന്നുള്ള അർത്ഥം കൊടുക്കാം ആണ് ഭാഷ്യകാരൻ പറയുന്നത്. സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കും.